ഇപ്പോഴതൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. അതിനൊക്കെ എന്തോ ഗവൺമെന്റ് നിയന്ത്രണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരും പശുക്കളെ നാലികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരും. അതായത് എൻ്റെ യാത്ര ചെങ്കോട്ട ഇതാണ്, അവിടെ എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ അവിടെ പോകും, ഒരു 10 വർഷം നിരന്തര യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കാറിൽ പോകുമ്പോൾ കാണാം ഇങ്ങനെ അടിച്ചുകൊണ്ട് വരാം. എന്നെ ലോറിയിൽ കൊണ്ടുവരും. അപ്പോൾ ഈ ലോറിയിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ലോറിയിൽ കൊണ്ടുവരുന്നതിൻ്റെ കണ്ണിൽ അവർ ചുവന്ന മുളക് ഉടച്ചിട്ടേക്ക്. ചുവന്ന മുളക് ഉറങ്ങാതിരിക്കാനെന്നാ പറയും, ഉറങ്ങി വീഴാതിരിക്കുക. കൊണ്ടുവരുന്ന എല്ലാ മാടിൻ്റെയും കണ്ണിൽ ചുവന്ന മുളക് ഉടച്ചിട്ട് വെച്ചാൽ കൊണ്ടുവരും. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങെത്തുന്നത് വരെ ഇവിടെ കൊണ്ടുവന്ന ഇവിടെ കശാപ്പ് ചെയ്യും, ഉറങ്ങി മറിഞ്ഞു വേണി ചാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഈ വേദന കൊണ്ടിങ്ങനെ, ഇപ്പോൾ ഇതിനെ വെട്ടി മാംസം കഴിക്കുന്നവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരാൾക്ക് അത് കഴിക്കാൻ തോന്നത്തില്ല. ബീഫൊന്നും കഴിക്കാൻ ഒരാൾക്ക് തോന്നത്തില്ല. അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ. പിന്നെ ഈ ആടുകളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് നിറയെ വെള്ളം അടിച്ചു കയറ്റും. വായിങ്ങനെ തുറന്നു വെച്ചിട്ട് അതിൻ്റെ വയറിങ്ങനെ വേർപ്പിക്കും. അതിനൊക്കെ ഈ ബിസിനസ്സിൽ അതിനൊക്കെ ലാഭം, എന്താണ് ലാഭമെന്ന് എനിക്കറിയത്തില്ല. ആ ഈ വെള്ളമുള്ള സ്ഥലത്ത് ആടുകളെ കൊണ്ടുവന്ന് പറ്റമായിട്ട് കൊണ്ടു നിർത്തിയിട്ട് ഒരാൾ വന്ന് എൻ്റെ മേലിന് 2 കാലുകൊണ്ട് എൻ്റെ മേളിൽ കയറിയിരിക്കും. എന്നിട്ട് വായ് പിടിച്ച് തുറക്കും. എന്നിട്ട് വേറൊരാൾ ഒരു പാളയിൽ വെള്ളം കോരി ഒഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നിനെ അങ്ങുന്ന ഉറച്ചപ്പോൾ അത് വല്ലാതെ ശബ്ദം ഉണ്ടാകും, വല്ലാത്തൊരു ശബ്ദം ഉണ്ടാകും. ഈ വെള്ളം അതിൻ്റെ നാക്കൊരു സൈഡിലേക്ക് പിടിച്ചു വയ്ക്കും. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വയറിങ്ങനെ വെറുത്ത് വെറുത്ത് വെറുത്ത് വെറുത്ത് ഇങ്ങനെ പൊട്ടാറാവും. അപ്പോൾ അതിനെ അങ്ങ് വിടും. ഇങ്ങനെ ഈ ആടുകളെ മുഴുവൻ അകത്ത് വെള്ളം അടിച്ച് കയറ്റും. വെറും ആറ്റിലെ വെള്ളം എന്തിനാത് ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാനിത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ പലതരത്തിൽ ആയിരിക്കും, ഇങ്ങനെ പലതരത്തിൽ ഈ മൃഗങ്ങളെ പീഡിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന അന്ന് തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് അത് പോകും. അന്ന് തന്നെ അത് കശാപ്പ് ചെയ്യും. അന്ന് തന്നെ തന്നെ മനുഷ്യൻ തിന്ന. അപ്പൊ അങ്ങനെ ക്രൂരമായി കൊല്ലുക. അത് ഇപ്പൊ ഗവൺമെന്റ് എന്തോ അതിനൊക്കെ കുറെ, ഇപ്പൊ എന്തായാലും റോഡ് നടത്തി കൊണ്ടുവരുന്നില്ല. അത് നിർത്തി ബാൻ ചെയ്ത് ഗവൺമെന്റ് നടത്തി കൊണ്ടുവരുന്നില്ല. ലോറിയിൽ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ലോറി കൊണ്ടുവരാൻ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ഞാനിരിക്കെ ഇവിടുന്ന് കുറേ അധികം കന്നുകാലികളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി, തമിഴ്നാട്ട് ഫാമിലേക്ക് കൊണ്ടുപോയി. ഒരുപാട് നടപടിക്രമങ്ങളാണ്. നമ്മൾ വെറ്റിനറി ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് കത്ത് വേണം. പല രേഖകളുണ്ടായാലും നമുക്ക് ഇവിടെ നിന്ന് വേറെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് അതിൻ്റെ പർപ്പസ് നമ്മൾ വളർത്താനാണ് കൊണ്ടുപോകുന്നത്, സംരക്ഷിക്കാനാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനൊക്കെ രേഖകൾ പഞ്ചായത്തിൻ്റെ ഒക്കെ പേപ്പറുകൾ കാണും. ഇത്രയും പേപ്പറുകളും കൊണ്ടേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ശരിക്കും കൊണ്ടുപോവുകയാണെങ്കിൽ. പക്ഷേ ഈ കാലി കടത്തുന്നൊരു പരിപാടിയുണ്ട്. അവർക്ക് യാതൊരു പേപ്പറും വേണ്ട. അവരവിടെ നിന്ന് ഈ മൃഗങ്ങളെല്ലാം കയറ്റിക്കൊണ്ടുവരും. ഒരു 2 ചെക്ക് പോസ്റ്റ് കാണും അതിർത്തിയിൽ, ഒന്ന് ഫോറസ്റ്റിൻ്റെ, ഒന്ന് സ്റ്റേറ്റ് ടാക്സിൻ്റെ. ഇവിടെ കാശ് കൊടുത്താൽ മതി, കാശ് മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് കടത്തും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിയമമൊന്നും ആരും പാലിക്കത്തില്ല. അതെല്ലാം വയലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്രൂരമായിട്ടാണ് പ്രാണികളെ കൊല്ലുന്നത്. അത് ഇനി മാംസത്തിന് വേണ്ടി വളർത്തത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അങ്ങനെ ക്രൂരമായി കൊന്ന് കൊല്ലുന്നത് മനുഷ്യൻ തിന്നാണ്ടായിട്ടല്ലേ. അപ്പോൾ തിന്നാ വ്രതം, ഇത് തിന്നില്ല എന്നൊരു വ്രതം എടുക്കുക, അപ്പോൾ കൊല്ലാതെ. ഇതാണ് ഇന്നത്തെ വീഗൻസ് പറയുന്നത്, ഞങ്ങൾ എന്തുകൊണ്ട് തിന്നുന്നില്ല. ശുദ്ധം അശുദ്ധം, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമല്ല, മൃഗങ്ങളോടുള്ള ക്രൂരത. ഞങ്ങൾ ഫാമിൽ വളർത്തിയാലും ശരി എങ്ങനെയായാലും ശരി അതിനോട് ക്രൂരത കാണിച്ചിട്ടാണ് അതിനെ കൊല്ലുന്നത്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പന്നിയൊക്കെ ജീവനോടുകൂടി തന്നെ അതിൻ്റെ മാംസം എടുക്കും. ജീവനോടുകൂടി കോഴിയെ ജീവനോടുകൂടി അതിൻ്റെ തൂല് എല്ലാം മെഷീനിലാണ്. അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ ഒന്ന് ഈ ചിക്കൻ എസൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ചിക്കൻ എസൻസ് ഉണ്ടാകുന്ന കോഴി കുഞ്ഞുങ്ങളെ ജീവനോടുകൂടി അങ്ങ് തട്ടിയാണ്. എന്നിട്ട് അത് മെഷീനാണ്, എല്ലാം മെഷീനാറ് അവസാനം വരുമ്പോഴത്തേക്ക് അതിൻ്റെ എസൻസ് വരും, ബാക്കിയെല്ലാം പോകും, ജീവനോടെ അങ്ങോട്ടിടും. ഇതൊക്കെ പല രാജ്യത്തും ഇതൊക്കെ നിരോധിക്കുകയും അല്ല, അത് കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാമല്ലോ. അപ്പോ മനുഷ്യൻ തിന്നാവൃതം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്താണ് ഗുരുദേവൻ ഇതൊക്കെ പറയുന്നത്? എന്താണ് ഇരുണ്ട യുഗത്തിലാണ് കേരളത്തിൻ്റെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ ഇന്ന് സമൂഹം ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഗുരു പറയുന്ന അറിഞ്ഞോ അറിയാതെയോ ലോകം മുഴുവൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറേയധികം പേര് മനുഷ്യരീ ഇങ്ങനെ മാറുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഗുരുദേവൻ അംഗീകരിക്കുന്ന ഒരുപാടുണ്ട്. ഇങ്ങനെ വിദേശികളോടൊക്കെ നമ്മൾ ഗുരുവിനെ കുറിച്ചൊക്കെ പറയുമ്പം അവർ ആദ്യം ചോദിക്കുന്ന ഇതാണ്, ഈ മത്സ്യ മാംസാഹാരത്തെക്കുറിച്ചൊക്കെ ഗുരുവിൻ്റെയൊക്കെ ഇവിടുത്തെ ഗുരുക്കന്മാരുടെ കാഴ്ചപ്പാട് എന്താണ്, അതാണ് അവരാദ്യം ചോദിക്കുന്നത്. അപ്പം അവരെല്ലാം മത്സ്യ മാംസാഹാരങ്ങൾക്കെതിരെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വലിയ സന്തോഷമാണ്. അപ്പോൾ അവർ അംഗീകരിക്കുകയാണ്. അതാ ഗുരു ദൈവമാണെന്ന് പറഞ്ഞാലൊന്നും അവർക്ക് അവരംഗീകരിക്കത്തില്ല. ഗുരുവിന് അത്ഭുത സിദ്ധികളുണ്ടായിരുന്നു, ആകാശത്തൂടെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാലൊന്നും അവരംഗീകരിക്കില്ല. പക്ഷേ പ്രാണികളെ കൊല്ലരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങേറ്റ സന്തോഷമാണ്. ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു കാര്യത്തിൽ അവർ അംഗീകരിക്കുന്നുണ്ട്, അതിന് പ്രചാരം കൊടുത്ത ആളാണ് ജീവിതകാലം. ഇല്ലാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് മാംസം ഒന്നും, പക്ഷേ തൻ്റെ ജീവിതത്തിൽ അത് പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് അവർക്ക് സന്തോഷം. അല്ല നമ്മൾ തിന്നുന്നോ തിന്നാതിരിക്കുന്നോ എന്നുള്ളതല്ല, അത് നമ്മൾ എത്രമാത്രം പ്രചരിപ്പിച്ചു അങ്ങനെ ഒരാശയത്തെ. അത് പ്രചരിപ്പിച്ചു, ഗുരു അങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? ഇങ്ങനെ 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ ഇത്തരം ആശയങ്ങൾ പറയുക എന്ന് പറയുന്ന അവർക്കൊരു വലിയൊരു ആവേശമാണ്. അവർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവർ ലോകത്തിന് അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് കൊടുക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരുപാട് എന്താണ് ആധുനിക മനുഷ്യർ അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നു. ഇതിനൊക്കെയാണ് നമ്മൾ പ്രചാരം കൊടുക്കേണ്ടത്. പക്ഷേ ഇതിനൊക്കെ പ്രചാരം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിന്നാതിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല. ഇത് പറയാതെ തിന്നാതിരുന്ന് ഇത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ ലോകം മുഴുവൻ ആൾക്കാർ കാണും. അത് പ്രത്യേകതയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ജാതി എന്ന് പറഞ്ഞാലേ, നമ്മുടെ ഇവിടുത്തെ ജാതി ഈ ഇടപാടുകളെ കുറിച്ചൊന്നും വിദേശികൊന്നും പരിചയമില്ല. എന്താണ് ഇവിടുത്തെ ജാതി? അത് ഇവിടുത്തെ ഹിസ്റ്ററി പഠിക്കുന്ന അവർക്കേ മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ജാതിയുടെ അനീതികളുണ്ടായിരുന്നു, അതിക്രമങ്ങളുണ്ടായിരുന്നു. അല്ലാത്തവർക്കൊന്നും വെല്ലുവിളിയില്ല. അവർക്കാകെ അറിയാമെന്നുള്ളത് ചില കറുത്ത വരുമ്പോഴത്തവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അത് മനസ്സിലാവും. പ്രാണികളെ കൊല്ലരുത്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും പോയി പറയാം. ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അതൊരു ചെറിയ കാര്യമല്ല. ഗുരു അതിൻ്റെ ഒരു പ്രചാരകനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ആൾക്കാർ അതിനെ ഉൾക്കൊള്ളാൻ, അങ്ങനെ അത് ഗുരു അതിൻ്റെ ഒരു പ്രചാരകനായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മഹത്വമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പലരും ധരിച്ചിരിക്കുന്ന പഴയ കാലത്തൊന്നും ഇതിനെക്കുറിച്ചൊന്നും ആൾക്കാർക്ക് ബോധമില്ലായിരുന്നു എന്നാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു പരമ്പര ഉണ്ടായിരുന്നു. അത് ആ പരമ്പര അവർ കരുതുന്നത് ജൈനന്മാർ അങ്ങനെ ഒരു വിശ്വാസികൾ അവരുടെ മതാചാരമായി അങ്ങനെ ഒരു പ്രാണിഹിംസ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത്രയൊക്കെ അവർക്കറിയാവും. ഇതൊരു മതാചാരമായിട്ടല്ല, ഒരു മനുഷ്യൻ്റെ ആചാരമായിട്ട് പ്രാണികളെ കൊല്ലരുത് എന്ന് പറയുന്നത് അതിന് ഗുരു ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുത്ത് പ്രചരിപ്പിച്ചു എന്നറിയുമ്പോൾ അതിൻ്റെ പേരിൽ ഗുരുവിനെ ഉൾക്കൊള്ളുന്ന വലിയൊരു ഭാവം ഉണ്ടാവും. ചിലപ്പോൾ അവർ നാസ്തികന്മാരായിരിക്കും. ഈ നാസ്തികന്മാരുടെ നല്ലൊരു ഭാവം ഇന്ന് പ്രാണിഹിംസയ്ക്കെതിരാണ്. അവർ പറയുന്നു പ്രാണിഹിംസ പാടില്ല. നോക്കുക, അപ്പോൾ നിങ്ങൾ ഈ നാസ്തികനും ആസ്തികനും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ആസ്തികന്മാർ ദൈവമുണ്ടെന്ന് പറയുകയും ദൈവത്തെ പൂജിക്കുകയും ദേവതകളെയൊക്കെ പൂജിക്കുകയും ആത്മീയത പറയുകയും ഗുരുക്കന്മാരായിരിക്കുകയും ചെയ്തിട്ടും പ്രാണികളെ കൊന്ന് ഹിംസിക്കുന്നവരാണ് വളരെയധികം പേരും. അത് കൊന്നാലും പ്രശ്നമൊന്നുമില്ല, കാരണം അഹിംസ സാധിക്കുന്ന കാര്യമില്ല. അതിനവർക്ക് അവരുടേതായ യുക്തികൾ പറയും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ലോകത്ത് ഹിംസ ആർക്കും ഇല്ലാതാക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ പറയും. ഇവര് എന്തുകൊണ്ടാണ് ഈ മത്സ്യമാംസമൊക്കെ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ ഗുരുക്കന്മാരുമുണ്ട്, അവരുടെ നാക്കിൻ്റെ രുചി അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അതവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അനുയായികൾ അതൊക്കെ വലിയ മഹത്വമായിട്ട് നിവേദ്യമായിട്ട് കൊടുക്കും. ആത്മീയ കാറുകൊണ്ട് ഈ കൂട്ടത്ത് മത്സ്യമാംസമൊക്കെ കഴിക്കുന്നവരാണ് പ്രചരിപ്പിക്കും. അത് രുചിയെ നിയന്ത്രിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അഹിംസ എന്ന് പറയുന്ന ഒരാശയത്തെ അവർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. വിവേകാനന്ദ സ്വാമി മാംസം കഴിക്കുമായിരുന്നു. അതിന് സ്വാമി പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് മാംസബലം, പേശികൾക്ക് ബലമില്ലാത്തതുകൊണ്ടാണ് വിദേശികൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയത്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ മാംസം കഴിക്കുന്നവരായിരുന്നു, അവർക്ക് നിങ്ങളെക്കാളും ആരോഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാംസം കഴിക്കുക എന്നൊക്കെ അതിന് ന്യായീകരണം പറയും. എല്ലാവരും കഴിക്കില്ല, ഒരു വിഭാഗം എല്ലാവരും കഴിക്കില്ല. അവിടെ ശക്തമായി ഈ മാംസം കഴിക്കുന്ന ബ്രാഹ്മണരും മറ്റുള്ളവരെ തൊട്ട് ഇവിടുത്തെ പോലെ അയിത്തം വരെ ഉണ്ട് അവിടെ. അവരുമായിട്ട് സമ്പർക്കമേ ഇല്ല. അതെന്ന് വെച്ചാൽ അവിടെ കാളികെട്ടെന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്, നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ. അവിടെ ആടിനെ വെട്ടും, ഇപ്പോഴും ആടിന് ബലി കൊടുക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബലിക്കല്ലുണ്ടായിരുന്നു. ഞാൻ പണ്ട് പോയപ്പോൾ അവിടെ ഇങ്ങനെ രക്തം തളം കെട്ടി കിടക്കുകയാണ്, വെട്ടി അവരിങ്ങനെ ബലി കൊടുക്കും. അപ്പോൾ അത് ഈ അവിടുത്തെ ആൾക്കാരിൽ അതൊരു, പിന്നെ അവിടുത്തെ ഈ താര എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയതാണ്. താര ക്ഷേത്രം എന്തോ പേരൊക്കെ മറന്നുപോയി. കാമാക്യ ആ സമയത്ത് അവിടെയും പോയിട്ടുണ്ട്. ബംഗാളിൽ വേറെ സ്ഥലമുണ്ടല്ലോ താര. എന്താ ഒരു കുറെ പ്രാകൃതന്മാർ അവിടെ ഈ തലയോട്ടികളൊക്കെ കൈവച്ചു കൊണ്ടിരിക്കുന്നു, കുറെ കാടന്മാർ സ്വാമിമാർ. അപ്പോൾ അവിടെ ഇതൊക്കെയാണ് വെട്ടി തിന്നുക കൊല്ലുക എന്നിട്ട് ആത്മീയതയുടെ പേരും പറഞ്ഞ ഇതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പറയുക അവരുടെ ദേവി ആരാധനയാണ്, അതാണ് ഇതാണ് തന്ത്രം മന്ത്രം എന്നൊക്കെ പറയും. ഇതൊക്കെ നാക്കു രുചി, നാക്കിൻ്റെ രുചിയോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് ആത്മീയത എന്ന് പേര് പറയും, ഓരോ ഫിലോസഫി പറയും, ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറയും. അതെല്ലാവർക്കും അവരവരുടെ രുചിയെ നിയന്ത്രിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വീടുകളിലൊക്കെ കുട്ടിക്കാലത്തെ മത്സ്യവും മാംസമൊക്കെ കഴിച്ചു വളരുന്നവരാണ്. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിർത്താൻ പറ്റില്ല, അതൊരു ടേസ്റ്റ് ആയിക്കഴിഞ്ഞു. പ്രശ്നം ഇത്രയേ ഉള്ളൂ. അതിന് പിന്നെ ഫിലോസഫി വേറെ ഉണ്ടാക്കിയാണ്. അപ്പോ എന്നാ പിന്നെ കഴിക്കാമല്ലോ എന്ന് പറയും. ഇവിടെ രാമകൃഷ്ണ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊതുവേ മലയാളികൾ മത്സ്യം കഴിക്കുന്നവർ മാംസവും കഴിക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ കഴിക്കാറില്ല. പൊതുവെ അങ്ങനെയാണ്, അതെന്തോ കഴിക്കാൻ പാടില്ല എന്നവർക്കൊരു ധാരണയുണ്ട്, കഴിക്കാറില്ല. രാമകൃഷ്ണ മിഷനിൽ ചേർന്നു കഴിഞ്ഞാൽ അവർ കേരളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ കഴിക്കത്തില്ല. പക്ഷേ കൽക്കട്ടയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ രണ്ട് ലൈനുണ്ട്, ഈ മത്സ്യമൊക്കെ കഴിക്കുന്നവർക്കൊരു ലൈൻ, പിന്നെ അല്ലാത്ത വെജിറ്റേറിയൻ ലൈനും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കഴിക്കാതിരുന്നവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പതുക്കെ ചാടി നോൺ വെജ് ലൈനിൽ പോയിരിക്കുന്നു. ഇവിടുത്തെ ഒരു സ്വാമി എന്നോട് പറഞ്ഞ എന്തുകൊണ്ടാണ് പഴയ ഓർമ്മ, ചെറിയ പ്രായത്തിലൊക്കെ കഴിച്ച ആ ഓർമ്മ ഉണ്ടെന്ത് ചെയ്യും, പോയിരുന്ന് കഴിക്കും. അപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ രുചി ടേസ്റ്റ് ഇതിനെ നമ്മൾ ബലം പ്രയോഗിച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവസരം വന്നാൽ കഴിക്കും. നിങ്ങളായാലും കഴിക്കും, ഞാനായാലും കഴിക്കും. ഉള്ളിൽ ആ രുചി കിടപ്പുണ്ട്, കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കിട്ടുന്നില്ല, കഴിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കിട്ടിയാൽ കഴിക്കും. ഗുരുദേവനോട് ഒരാൾ പറഞ്ഞില്ലേ കിട്ടിയാൽ കഴിക്കുമെന്ന്, അല്ലേ? കിട്ടിയാൽ കഴിക്കുമെന്ന്. അങ്ങനെയാണ് എല്ലാവരും, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നും കഴിക്കാതിരുന്നാൽ അവസരം വന്നാൽ കഴിക്കും. കാരണം ഉള്ളിലത് കഴിക്കാനുള്ള ടേസ്റ്റ് കിടപ്പുറം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതൊന്നും ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്താൻ പറ്റില്ല. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ കഴിച്ചു പോകും. പിന്നെ ആരും അറിയാതെ കഴിച്ചെന്നിരിക്കും. പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെ അല്ല, ഇവിടെ പറയുന്നത് കൊല്ലരുത്. അപ്പോൾ അതുകൊണ്ട് കഴിക്കരുത്. അപ്പോൾ കൊല്ലുന്നത് ഹിംസ, അത് ഒഴിവാക്കണം എന്നുള്ളൊരു ആശയം ഒരാളുടെ മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ ആ ഒരു ആശയത്തിൻ്റെ പേരിൽ കഴിക്കാതിരിക്കാം. അതാണ് നാസ്തികന്മാർ ആ വഴിക്ക് തിരിയും. അപ്പോൾ ദൈവവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നും. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. പണ്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാരിമാരും കഴിക്കും, ദേവസ്വം ബോർഡിൽ പൂജാരിമാർ കഴിക്കുന്നവരുണ്ട്, എനിക്കറിയാമെന്നുള്ളവരുണ്ട്. ആ അവരും കഴിക്കും. അത് എന്തുകൊണ്ട് കഴിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശയം വന്നിട്ടില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശുദ്ധിയുടെ ഭാഗമാണ്, വൃത്തിയുടെ ഭാഗമാണ്, അപ്പൊ ഇത് കഴിക്കരുതെന്നാണ്. അത് മാറ്റിയിട്ട് ഇതൊരു ഹിംസയുടെ ഭാവമാണ്, കൊല്ലുന്നു, കൊല്ലരുത്, അതുകൊണ്ട് കഴിക്കരുത് എന്നുള്ള ഒരു ആശയം നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ അപ്പൊ ശരിയെന്നാ. അങ്ങനെ ഒരു വ്രതം എന്ന് പറയുന്നതാണ് ഗുരുദേവൻ പറഞ്ഞ കൊല്ലാവ്രതം. ആ കൊല്ലാവ്രതം എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയാലും കഴിക്കാതിരിക്കാൻ പറ്റും. കാരണം ഇത് ഞാൻ കഴിക്കുന്നത് വേറൊരു ജീവിയെ കൊന്നിട്ടാണ്, ഹിംസിക്കുന്നത്, ഹിംസ, അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ആ ഒരു ആശയം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പൂജാരിമാരായാലും ശരി, സ്വാമിമാരായാലും ശരി, കഴിക്കുമ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഈ കൊല്ലാവ്രതം എന്ന് പറയുന്ന അവിടെ മനസ്സിൽ വന്നിട്ടില്ല. ആശ്രമത്തിൽ വന്നപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, ഇത് തിന്നാൻ പാടില്ലെന്നാണ്. അപ്പൊ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, ഇന്നലെ ടേസ്റ്റ് ഉണ്ടല്ലോ, തിന്നാൻ എന്താ കുഴപ്പം. അപ്പൊ പറയും, നിങ്ങൾക്ക് തിന്നാൻ ഇഷ്ടമില്ലെങ്കിൽ തിന്നണ്ട, ഞങ്ങൾ തിന്നോളാം, അല്ലേ? നിങ്ങൾക്ക് തിന്നാൻ ഇഷ്ടമില്ലെങ്കിൽ തിന്നണ്ട, ഞങ്ങൾ തിന്നോളാം എന്ന് പറയും. പക്ഷേ തിന്നാവൃതമല്ല ആദ്യവനെ പരിശീലിപ്പിക്കേണ്ടത്, കൊല്ലാവൃതമാണ്. കൊല്ലരുത് എന്നുള്ള ഒരു ആശയം എൻ്റെ, അതാണ് നാസ്തികൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ. എനിക്ക് തന്നെ അറിയാമെന്നുള്ള നാസ്തികന്മാരുണ്ട്, അവർ പ്രാണികളൊക്കെ ഒന്ന് തിന്നാറില്ല, അവർക്ക് തിന്നാവൃതമുണ്ട്, ഹിംസ പാട്. നാസ്തികന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന വളരെ മോശപ്പെട്ട ആൾക്കാരാണ്, അല്ലേ? അപ്പൊ അവര് ദേവന്മാരെയും ദേവതകളെയൊന്നും പൂജിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അവരിൽ ഈ പറയുന്ന വിശ്വാസികൾക്കാണെങ്കിൽ എത്രയോ നന്മ ഉള്ളവരാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയും, അപ്പോൾ ഒരു വിശ്വാസി അയാള് ദേവതകളൊക്കെ പൂജിക്കുന്നു, ദേവതകൾക്ക് ബലി കൊടുക്കുന്നു, പ്രാണികളെ കൊല്ലുന്നു, അയാളെ അപേക്ഷിച്ച് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല. അവൻ ഒരു അമ്പലത്തിനും പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു, പ്രാണികളെ കൊല്ലുന്നില്ല. ഗുരു പറഞ്ഞ അഹിംസാവൃതമുള്ളവനാണെങ്കിൽ അവൻ ഈ വിശ്വാസിയേക്കാൾ ഉത്തമൻ തന്നെയാണ്. അവൻ നാസികനായിക്കോട്ടെ, എന്താ കുഴപ്പം? അവൻ മൂകാന്തരം എത്രയോ പ്രാണികൾ രക്ഷപ്പെടുന്നു. അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ആരും ഒരു ജീവിയെ ഹനിക്കുന്നില്ലല്ലോ, ഒന്നിനെ കൊല്ലുന്നില്ലല്ലോ. അതുകൊണ്ട് വിശ്വാസിയേക്കാളും ഞാനെപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിലമുതിക്കുന്ന തീർച്ചയായിട്ടും അങ്ങനെ ഒരു നാസ്തികനാണ്. അതുകൊണ്ട് അവർ മോശം എന്ന് പറയാൻ പറ്റില്ല. ഗുരു തൻ്റെ ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ചു, ജനിച്ചു, ജീവിച്ചു. അപ്പോൾ ഈ ലോകത്തിന് നമ്മൾ പ്രസംഗിക്കും ഗുരു ലോക ഗുരുവാണ്. എങ്ങനെയാണ് ഗുരു ലോക ഗുരുവാണ്? കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവരുടെ ഇടയിൽ മലയാളം സംസാരിക്കുന്ന ഒരു ചെറിയൊരു ഓണം കയറാ മൂലയിൽ ജനിച്ച് കേരളത്തിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ അതിരുകൾ വരെ പോയെന്ന് വെച്ചു, അങ്ങനെ ഒരാളെങ്ങനെ ലോക ഗുരുവാകുന്നു? എങ്ങനെയാ? എന്താ ആശയം? ഏറ്റവും പ്രധാനമായ ആശയം അഹിംസ തന്നെയാണ്. അതിന് താഴെയുള്ള വേറെ ഏതാശയങ്ങൾ? മനസ്സിലായി? ഇപ്പൊ ഒരു ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഇല്ലാത്തടത്ത് അത് പോയി പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ട്? ജാതി ഇല്ലാതെ ജീവിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഒരു ജാതി എന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇനി ജാതി ഉള്ളവരടുത്ത് പറഞ്ഞാൽ ഇത് അവരത് വിടുവോ? ഇത് രണ്ടിടത്തും പ്രയോജനമില്ലാത്ത കാര്യമാണ് ഒരു ജാതി എന്ന് പറയുന്നത്. അത് തന്നെ, അത് ഒരു പ്രയോജനമില്ലാത്തതാണ്. പക്ഷേ അഹിംസ കൊല്ലാവൃതം എന്ന് പറയുമ്പോഴാണ് ഗുരു ലോക ഗുരുവാകുന്നത്. അവിടെയാണ് ഗുരു ലോക ഗുരു. കാരണം ഈ ലോകത്ത് ഇന്നും ഒരുപാട് മനുഷ്യർ കൊല്ലാവൃതം സ്വീകരിച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ അല്ലാത്തവരുണ്ട്, വേറൊരു ഭാഗത്ത് യുദ്ധങ്ങളും കൊലയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ. ഈ മറുഭാഗത്ത് യുദ്ധവും കൊലയൊക്കെ നടക്കുമ്പോഴാണ് വേറൊരു ഭാഗത്ത് ജനങ്ങളെല്ലാം ഇത് ശരിയല്ലല്ലോ, അപ്പോ ഈ കൊല ശരിയല്ലല്ലോ എന്ന് അതിനെതിരായി ചിന്തിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഗുരുവിൻ്റെ സന്ദേശം പ്രാധാന്യം. പക്ഷെ നമ്മളിപ്പോ പുറത്തു പോയി നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് ആൾക്കാർക്ക് മനസ്സിലാകാത്ത കടിച്ച പൊട്ടാത്ത വേദാന്തം പറയും, ഈ കൊല്ലാവൃതം എന്ന് പറയുന്ന കാര്യം പറയത്തില്ല. എന്തുകൊണ്ട്? ആൾക്കാർക്ക് അത് ഇഷ്ടമില്ല. ആൾക്കാർക്ക് ഇഷ്ടമുള്ള നമ്മൾ പറഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ദക്ഷിണ കിട്ടത്തുള്ളൂ. ആൾക്കാർ കേട്ടിട്ട് പറയുന്നത് നല്ല നല്ല പ്രസംഗമായിരുന്നു അത് പറയുന്നു, കൊല്ലാവൃത്തത്തെ കുറിച്ച് നമ്മൾ പറയും. അതുകൊണ്ട് ചുരുങ്ങിയ വർഷം നമ്മുടെ ഇവിടുത്തെ സ്വാമിമാരെ എങ്ങനെ ഇതൊന്ന് പഠിപ്പിക്കുന്നു? പുറത്തു പോയി പഠിപ്പിക്കുന്ന പിന്നെ ആകട്ടെ, എന്താണോ കൊല്ലാവൃതം, ഇതാണ് ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനമായ സന്ദേശം. ഏതെങ്കിലും മഠത്തിലെ ഏതെങ്കിലും സ്വാമിമാര് മാംസം കഴിച്ചു മത്സ്യം കഴിച്ചു എന്ന് വിചാരിച്ച് എന്താണ് ഗുരുവിൻ്റെ അന്തരംഗ ശിഷ്യന്മാരെന്ന് പറയുന്നത് സന്യാസ ശിഷ്യന്മാർ, സന്യാസ പരമ്പരയിൽ വന്നിട്ടുള്ള അവരെങ്കിലും അത് ഒഴിവാക്കണം. ഇത് കഴിക്കുന്നത് ഒഴിവാക്കണമെന്നുള്ള ഒരു ബോധം, അങ്ങനെ ഒരു മോറൽ പ്രിൻസിപ്പൾ ഇവിടുത്തെ സന്യാസിമാർക്ക് നിർബന്ധമായിട്ടും വേണം. അത് എന്താണ്, കിട്ടിയാൽ കഴിക്കുക എന്നുള്ള നിലപാടല്ല, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കഴിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ പോകണം. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാലെങ്കിലും അക്കാര്യത്തിൽ കർശനമായ, ഇല്ലെങ്കിൽ അവൻ സന്യാസിയാകരുത് അല്ലേ? എന്തിനാ സന്യാസിയാകുന്നു? സന്യാസിയാകുന്നു, ധർമ്മസംഘത്തിൽ അംഗമാകുന്നു, പിന്നെ അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇങ്ങനെ ഒരു വ്രതം സ്വീകരിക്കാൻ തയ്യാറല്ല. ഇത് അവരവർ തന്നെ മാറ്റേണ്ടതാണ്. നമുക്കാരും അടിച്ചോ പിടിച്ചോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് വേറെ പല നാരായണത്വ ഭ്രാന്തന്റെ കാര്യങ്ങൾ. അപ്പൊ ഇവരെ ബോധവൽക്കരിക്കണം, ആദ്യം ഇതിനകത്ത് ബോധവൽക്കരിക്കണം, അത് ഒഴിവ് അങ്ങനെ ഒഴിവാക്കി ജീവിക്കണം. ആദ്യം ഈ കൊല്ലാവൃതം വേണം. അതായത് ഈ ഇവർക്ക് എന്താ സന്യാസിമാർക്ക്, ഞാൻ പറയുന്നത് പലർക്കും പിടിക്കത്തില്ല, ആർക്കും പിടിക്കോ പിടിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നോക്കുന്നുമില്ല. പിടിച്ചാലും കൊള്ളാം, പിടിച്ചില്ലെങ്കിലും കൊള്ളാം, എന്നൊക്കെ കടിക്കാതിരുന്നാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന വലിയ ധാർമ്മിക ചുതി സംഭവിച്ചിരിക്കുന്നു, വളരെ ധാർമ്മിക ചുതി. ആർക്ക് സംഭവിച്ചിരിക്കുന്നു? ധർമ്മസംഘത്തിലെ അംഗങ്ങൾക്ക്. എന്തും ചെയ്യാം, അവർക്ക് എന്തും ആകാം, ഒളിച്ചു വെച്ചാൽ മതി. ഞാനിത് പറയുമ്പോൾ എല്ലാവരും പറയുന്നു, അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്ന് ഇത് പുറത്തറിയത്തില്ലേ സ്വാമി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാണ് ആൾക്കാരുടെ പരാതി, മനസ്സിലായോ? അങ്ങനെ അറിയുന്ന മറ്റുള്ളവരറിഞ്ഞ ഇത് മോശമാണെന്ന് കരുതിയെങ്കിലും ഈ കഴിക്കുന്നവർ ഒഴിവാക്കട്ടെ. സമൂഹത്തിന് അറിയാൻ വയ്യാതെയൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു സ്വാമി ഈ അടുത്ത കാലത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രി കാണാൻ പോയി. ഈ അടുത്ത കാലത്ത് കാണുന്ന സംഭവം, മുഖ്യമന്ത്രി കാണാൻ പോയപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ചോദിച്ചു, നിങ്ങളുടെ അവിടുത്തെ ആ ഗൃഹസ്ഥ സ്വാമി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നല്ലോ. ഒരു സ്വാമിയെ കുറിച്ച് പറഞ്ഞാണ്. ഈ ഗൃഹസ്ഥ സ്വാമി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല, പണ്ട് കല്യാണം കഴിച്ചാൽ അതിനകത്തെല്ലാം ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ഈ സ്വാമി ചെല്ലുമ്പോഴും മുഖ്യമന്ത്രി അവിടെ നിന്ന് എഴുന്നേക്കും. ചുവരിയുടെ സ്വാമി തന്നെ, അവരുടെ മര്യാദ. എന്നെ കാണുമ്പം മുഖ്യമന്ത്രി എന്നെ കാണുമ്പോൾ എഴുന്നേക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും. നിങ്ങളുടെ അവിടുത്തെ ആ ഗൃഹസ്ഥ സ്വാമി ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വേറെ സ്വാമി എടുത്തത് പറയത്തില്ലല്ലോ. എന്ന് കണ്ട സ്വാമി എടുത്താ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോ ഒരു സ്വാമി എടുത്ത് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ സ്വാമിയെ കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം, മനസ്സിലായോ? അപ്പോ ഞാനിവിടെ ഇരുന്ന് പറയുന്നതാണ് പലർക്കും നാണക്കേടെങ്കിൽ, ഇത് എന്താണ് ഈ നമ്മുടെ മുഖ്യമന്ത്രി ഇന്റലിജൻസുകാരെ വെച്ച് മനസ്സിലാക്കിയെന്നല്ല. ഇന്റലിജൻസുകാരെ വെച്ചിട്ട് മനസ്സിലാക്കിയൊന്നുമില്ല, ഈ നാട് മുഴുവൻ പാട്ടായതുകൊണ്ട് മനസ്സിലാക്കിയതാണ്. അല്ലാതെ CBI റിപ്പോർട്ട് കൊടുത്തതൊന്നുമില്ല. നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഞാനിവിടെ ഇരുന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ആത്മപരിശോധനയ്ക്ക്, നമ്മൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ധർമ്മസംഘത്തിൻ്റെ അംഗങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന, നിങ്ങൾ ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ സ്വയം ഒരു തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ ഇത് വലിയ നാശത്തിലേക്കായിരിക്കും പോകും, വലിയ നാശത്തിലേക്ക് പോകും. ധാർമ്മിക മൂല്യം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ, പിന്നെ വേറെ എന്താ നഷ്ടപ്പെടാൻ പിന്നെ എന്തായിരിക്കും? അപ്പൊ ചോദിച്ചു എല്ലാവരും അങ്ങനെയാണോ? അല്ല, ഞാൻ ഈ പറയുന്ന കൂടെ എല്ലാവരും അങ്ങനെയെന്നല്ല പറയുന്നത്. പക്ഷെ ഒരാൾ അങ്ങനെ ആയാൽ, ഒരാള് അപ്പം നേരെ ജീവിക്കുന്ന ഒരാളെയും അത് ബാധിക്കും, അതാണ് പ്രശ്നം. അല്ല, എല്ലാവരും അങ്ങനെയൊന്നുമല്ല. നേരെ മര്യാദയ്ക്ക് ജീവിക്കുന്ന എത്ര പേരുണ്ട്? അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നു. പക്ഷെ അതങ്ങ് പോട്ടെ, എന്റെ പുറകെ കണക്കുണ്ട്. അപ്പോ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരുത്തൻ പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരുത്തൻ അങ്ങനെ അവൻ വഴിതെറ്റിയാൽ, അല്ലേ, ഈ ഗുരു പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവൻ വഴിതെറ്റിയാൽ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവനെ ഗ്രൂപ്പിൽ ചേർക്കുകയാണ്. അവനെ ചേർത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്താണ് മറ്റുള്ളവരെ അവനെ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങളും കൂടെ ഈ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഗ്രൂപ്പായിരിക്കും, എന്നിട്ട് അധികാരത്തിൽ വരിക. അത്രയും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപാട് പേരൊന്നുമില്ല ഇതിനകത്ത്, ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിലും അത് ഈ എന്താണ് ഈ പ്രസ്ഥാനത്തിന് അത് വലിയൊരു അപമാനമാണ്. സമൂഹത്തിൽ അതറിയാം. ഞാനിപ്പോ 10-20 വർഷം ഞാൻ ചുവേരി കയറാതെ പുറത്ത് താമസിച്ച ആളാണ്. ഇതൊക്കെ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്, ഇങ്ങനെയല്ലേ അവിടെ നടക്കുന്നത്, ഇന്നാരിന്നാരൊക്കെ ഇങ്ങനെയല്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഞാൻ എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് പറയാനേ പറ്റും. അത് അവരാരും ഇവിടെ സഹകരിക്കുന്നവരല്ല, മനസ്സിലായോ? ഇവിടെ ഒന്ന് തൊഴുതു പോകുന്നവരൊന്നുമില്ല, ഞാൻ ഇവിടെ ഇരുന്നതെന്ന് അറിയാമല്ലോ. അപ്പൊ ഇത് വളരെ വ്യാപകമായി സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഗ്രൂപ്പിൽ ചേർത്ത് അവരുടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ മത്സരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഉള്ളവർ വിചാരിക്കുന്നത് എന്താണ്, അതുപോലെയുള്ള 10 എണ്ണത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായി നമ്മളവരെ നമ്മുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഖജാൻജി ആയിരിക്കാം. അതുകൊണ്ട് അതും പോരട്ടെ. അപ്പൊ ഏത് തരത്തിൽ എന്ത് അവിഹിതമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാലും ആരെയും കറക്റ്റ് ചെയ്യാനോ തിരുത്താനോ, നമുക്ക് ഒന്നാലും കൊള്ളാം, തിന്നാലും കൊള്ളാം, അവൻ്റെ വോട്ട് നമുക്ക് മതിയെന്നുള്ള ഏറ്റവും ഒരു പ്രാകൃതമായ ഒരു ചിന്താഗതി ചിലരുടെ മനസ്സിലുണ്ട്. ഭൂരിപക്ഷം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ചിലരുടെ മനസ്സിലുണ്ട്. അവർ വലിയ എന്താണോ രാഷ്ട്രീയ ശകുനികളായി ഇവിടെ ഇങ്ങനെ വിലസുകയാണ്. സ്വയം അവർ വിചാരിക്കുന്ന എന്താണ്, ഞങ്ങളെല്ലാം രാഷ്ട്രീയ ശകുനികളാണെന്നാണ് വിചാരിക്കുന്നത്. മറ്റുള്ളവരെ കൊള്ളരാതെ അംഗീകരിച്ച് അവരെ ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ ഇരിക്കുകയാണ്. നാളെ നിങ്ങൾ ഇത് ചെയ്യുമല്ലേ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, മനസ്സിലായോ? അതെനിക്ക് ഉറപ്പൊന്നുമില്ല അങ്ങനെ ചെയ്യുമില്ലേ എന്നുള്ള കാര്യം. കാരണം ഈ അധികാരം എന്ന് പറയുന്ന തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അധികാരം വന്ന കയ്യിൽ കാശ് വരും. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ഇങ്ങനെയുള്ള എന്ത് അവിഹിതമായ ഇതുണ്ടാക്കാനും ഇതിനൊരു മാറ്റം വരുത്തണം. അപ്പൊ അങ്ങനെ ഒരാൾക്കൊരു ഇന്നിപ്പോ ഇത് ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ദൗർബല്യമായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ദൗർബല്യം ഉണ്ടെങ്കിൽ അവൻ്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലേ ചെയ്യേണ്ടത്, അവനെ മാറ്റി നിർത്തണം, അതാ വേണ്ടത്. അങ്ങനെയുള്ള അങ്ങനെ ആയിക്കോട്ടെ, അവനത് കഴിയുന്നില്ല. ഒരാൾ പറയുന്നുണ്ട് നിസ്സഹായ അവസ്ഥയാണ്, എനിക്കിതിന്ന് മാറാൻ പറ്റും, ആയിക്കോട്ടെ മാറണ്ട, അവനൊരറ്റത്ത് കിടന്നോട്ടെ. പക്ഷേ അവൻ്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അവൻ്റെ കൂടെ ചേരുക, എന്തെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ സംഘടിപ്പിക്കുക, അത് എന്താണ്. അപ്പൊ ഈ പറയുന്ന ഗുരു പറഞ്ഞ ഈ കൊല്ലാവൃതം തിന്നാവൃതം, ഇവിടെ ആർക്ക് എന്ത് വ്രതമുള്ളത് ഇങ്ങനെയുള്ളവർക്ക്? പക്ഷെ നിങ്ങളിത് ചെയ്യുന്നില്ല എന്ന് വെച്ചോട്ടെ, ശരി, ഞാനിതിലൊന്നും ഇടപെടുന്നു. പക്ഷെ ഇതിന് കൂട്ടി നിന്ന് കഴിഞ്ഞാ അതിന് തുല്യമായി, കൂട്ടി നിന്നതിന് തുല്യമായി. അത് ചെയ്യാൻ പാടില്ല. ഈ ദൗർബല്യങ്ങളൊക്കെ മനുഷ്യനുണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ദൗർബല്യങ്ങൾ. അപ്പൊ ആ ദൗർബല്യങ്ങളെ നമ്മൾ ചൂഷണം ചെയ്യുക, അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക, അതൊക്കെയാണ് മോശം. മനുഷ്യന് ദൗർബല്യം ഉണ്ടെങ്കിൽ അതവൻ്റെ ആ വ്യക്തിയിൽ തന്നെ അത് നിൽക്കണം, അത് സമൂഹത്തില് ഗ്രൂപ്പ് സിസ്റ്റത്തിനൊന്നും അത് ഉപയോഗിക്കാൻ പാടില്ല, അതാ വ്യക്തി നിന്നോട്ടെ. അതുകൊണ്ട് ഗുരു ലോകഗുരു ആകുന്നതെന്ന് പറയുന്ന ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഏറ്റവും ഏറ്റവും പ്രധാനമായത് അഹിംസയുടെ സന്ദേശം. ഇന്ന് ലോകത്ത് പ്രചാരം വരുന്നു ഇതിനായിരിക്കും. ഇങ്ങനെ ഒരു കൊല്ലാവൃതത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ മതം, ജാതി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ തന്നെ ശക്തി മനുഷ്യന് ക്രമേണ കുറഞ്ഞു വരും, സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ ശക്തി കുറഞ്ഞു വരും, പുതിയ പുതിയ രീതിയിലേക്ക് അത് മാറും. പക്ഷേ അഹിംസാവ്രതം പോലെയുള്ള കാര്യങ്ങൾ എന്താണ്, മനുഷ്യൻ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ വ്രതങ്ങളുടെയൊക്കെ ശക്തി കൂടി വരും, സമൂഹം എല്ലാം അത് ആഗ്രഹിക്കും. മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ഞെരിങ്ങി ഞെരിങ്ങി വരികയാണ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ആ സ്പേസ് ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അങ്ങനെ വരുമ്പോൾ സംഘർഷം ഉണ്ടായാൽ ജീവിക്കാൻ പറ്റാതെ വരും അല്ലേ. ഇന്നിപ്പോൾ ഒരു കലാപം എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വർക്കലയിൽ ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എത്രയാണ്, എത്ര പേരുടെ ജീവിത ഇതാവും, എത്ര പേർക്ക് നാശങ്ങൾ വരും. കാരണം എന്തുകൊണ്ട്, അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ ഞെരുങ്ങിയതാണ്. ജനങ്ങൾ അടുത്ത് ജീവിക്കേണ്ട എല്ലാ അർത്ഥത്തിലും ഫിസിക്കലായിട്ടുള്ള ഇത് മാത്രമല്ല, മാനസികമായിട്ട്, സോഷ്യലായിട്ട്, എക്കണോമിക്കലായിട്ട് എല്ലാം മനുഷ്യർ ഒരുപാട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തവന് സമാധാനമില്ലാതെ എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ല. പഴയകാലത്തൊക്കെ മനുഷ്യൻ ഈ ശാന്തി സമാധാനം ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്താണ്? കാട്ടിൽ പോകും, കാട്ടിൽ പോയി ഗുഹയിലൊക്കെ പോയിരുന്ന് ശാന്തി സമാധാനം നേടും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മനുഷ്യരില്ല. അപ്പൊ മനുഷ്യരിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ടാണ് പണ്ട് മനുഷ്യർ സമാധാനം നേടുക. ഇന്ന് മനുഷ്യരിൽ നിന്ന് അകന്നു നിന്ന് ആർക്ക് സമാധാനം നേടാൻ പറ്റില്ല. എന്തുകൊണ്ട്? എല്ലാവരും മനുഷ്യരുടെ ഇടയിലാണ്. നിങ്ങളിപ്പോ ആശ്രമത്തിൽ വന്നാലും ഇവിടെ എത്രയാ, 10,000-ങ്ങളാണ് നിങ്ങളെ കാണാൻ വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ വരുന്നത്. അപ്പൊ ഒരിക്കലും മനുഷ്യന്റെ ഇടയിൽ നിന്ന് മാറി നിന്നിട്ട് ആർക്കും ശാന്തി സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ ശാന്തി സമാധാനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അന്യന് ശാന്തി സമാധാനം ഉണ്ടായാലേ തനിക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെ, കാട്ടിലൊന്നും പറ്റില്ല, സമൂഹത്തിൽ തന്നെ എന്ത് വേണം? എന്റെ അടുത്തിരിക്കുന്ന ഒരുത്തിന് സമാധാനം ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതാണ് ഇന്നത്തെ മനുഷ്യന്റെ സാമൂഹ്യ ഘടന. അപ്പൊ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ശാന്തി സമാധാനം. അപ്പൊ മനുഷ്യരെല്ലാം പൊതുവെ ആഗ്രഹിക്കുകയാണ് അഹിംസ, കൊല്ലാവൃതം. അപ്പോ ഇതിപ്പോ തിന്നുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഗുരു അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു വീട് എറുമ്പിനും വരത്തരുത്. കൊല്ലാനാണെങ്കിൽ, തിന്നാനാണെങ്കിൽ ശരി, അല്ലെങ്കിലും ശരി, ഏത് രീതിയിലായാലും ശരി, അത് ഹിംസിക്കരുത് എന്നുള്ളതാണ് ഗുരുവിന്റെ പ്രധാനമായ ആശയം. അപ്പോൾ ആ ആശയമാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കേണ്ടത്. ഇന്നത്തെ സമൂഹത്തിന് ആശയമാണ് അതാണ് പ്രധാനമായും വയ്ക്കേണ്ടത്. അത് പറഞ്ഞ് അത് സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ട് സമൂഹത്. അപ്പോ എന്ത് ചെയ്യും? മനുഷ്യർ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുക, ലഘൂകരിക്കുക എന്നാണ് പറയുന്നത്. ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് എന്താ എല്ലാവരും പറയുന്നത്? എന്താണ്? സംഘർഷങ്ങളെ ലഘൂകരിക്കുക. അപ്പൊ അവിടെ അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമാണ്. അത് പിന്നെ അടുത്ത സ്റ്റെപ്പ്. ഇതിപ്പോ പ്രായോഗികമായി ഗുരുദേവൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണ്, തിന്നില്ല എന്നൊരു വ്രതം എടുക്കുക, അപ്പൊ കൊല്ലാതിരിക്കും. പിന്നെ മനസ്സുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക, വാക്കുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക. അതൊക്കെ വളരെ ഉയർന്ന സ്റ്റേജാണ് അല്ലേ. ഇപ്പൊ നമ്മ ഞാനൊരു വാക്ക് പറഞ്ഞു, അത് നിങ്ങളെ വേദനിപ്പിച്ചോ ഇല്ലേന്ന് ചിലപ്പോ എനിക്കറിയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ ഞാനൊരു വാക്ക് പറയുമ്പോൾ അത് അറിഞ്ഞ് പ്രയോഗിക്കണം. ചിലപ്പോ എനിക്ക് അതിനുള്ള ബോധം ഇല്ലായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചൊന്ന് ഞാൻ അറിയണമെന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ അങ്ങനെയല്ല, അതെനിക്കറിയാൻ പറ്റും അല്ലേ. എനിക്കത് അറിയാതെ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കത്തി എടുത്തെടുക്കുന്ന കുത്തുകയാണെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യാൻ പറ്റും. അപ്പോ കൊല്ലാവൃതം അതാണ് ആദ്യം. ബാക്കി പിന്നിൽ മറ്റേ നമ്മളിങ്ങനെ പറയും. എന്താണ്? വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത്, നമ്മൾ വേദനിപ്പിക്കാതിരിക്കും. ഏ, നമ്മൾ നല്ലത് പറഞ്ഞാലും വേദനിക്കും. നല്ലത് പറയണമെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേദന ഉണ്ടാക്കും. നിങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് നിങ്ങൾ പഠിക്കാതെ വന്നു. ഞാൻ പറയുന്ന മന്ദബുദ്ധികൾ എന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കത്തില്ലേ? ഏ, വേദനിക്കുമില്ലേ? വേദനിക്കും. അപ്പൊ അത് പിന്നീടുള്ള കാര്യമാണ്, രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ഇതാണ്. ഗുരു പറയുന്നതിനാണ് പ്രാധാന്യം. എന്താണ്? കൊല്ലരുത്. കൊല്ലുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അത് തന്നെ ആദ്യം, ബാക്കിയുള്ളതൊക്കെ ക്രമേണ. പിന്നെ എന്താണ്? നമ്മൾ മറ്റുള്ളവരെ ഒരു മാനസിക രോഗം പോലെ ആൾക്കാരെ ഇങ്ങനെ എപ്പോഴും വേദനിപ്പിക്കുക വാക്കുകൊണ്ട്, അതൊക്കെ ചിലരുടെ ചില മാനസിക വൈകല്യങ്ങളാണ്, വൈകൃതങ്ങളാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ വാക്കുകൊണ്ട് ഒരാളോട് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് നമ്മൾ നല്ല കാര്യം പറഞ്ഞാലും വേദനിച്ചെന്നിരിക്കും. അതൊക്കെ സംഭവിക്കാം. അത് നമുക്ക് ഒഴിവാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ കൊല്ലാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതാണ് ഗുരുവിന്റെ സന്ദേശം. ഇതാണ് ഗുരുവിനെ ലോകഗുരുവാക്കുന്ന ഇതാണ്. ഇതാണ് നമ്മൾ പ്രചാരം കൊടുക്കേണ്ടത്. അതൊരു വ്രതമായിട്ടെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മത്സ്യമാംസം കഴിക്കാതെ ജീവിക്കാൻ പറ്റൂ. അല്ല, ഞാൻ ഇന്നു പോലും കഴിക്കത്തില്ല, ഞാൻ ആശ്രമത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ കിട്ടിയാൽ കഴിക്കും. യാതൊരു സംശയമില്ല. ഒരു സാഹചര്യം വന്നോ, ഇപ്പോൾ ഈ ആശ്രമത്തിൽ മത്സ്യം മാംസം ഒന്നും കഴിക്കണ്ട, ശരി, മറ്റേ ആശ്രമത്തിൽ കഴിക്കാമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, മുൻ പന്തിയിൽ നമ്മൾ തന്നെ ഇരിക്കും കഴിക്കും. അതെ, അല്ല, ഗുരു എന്ന് വെച്ചാൽ ഗുരുവിന്റെ കാലഘട്ടത്തിലെ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല ആശയങ്ങളെ ലോകത്തിനെന്നും വെളിച്ചമാണ്, അതിന് യാതൊരു സംശയമില്ല. ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നും മനുഷ്യർ ഇത് സ്വീകരിക്കും. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഗുരുവിനെ അംഗീകരിക്കും. അപ്പോ ലോകം അങ്ങോട്ടാണ്, ഗുരു പറഞ്ഞ വഴിക്കാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, പതുക്കെയാണെങ്കിലും. അപ്പോ ഒരു അഹിംസയുടെ പ്രവാചകനായി അത് എന്നും ലോകം ഉള്ളിടത്തോളം കാലം ഗുരുവിന് എന്നും ഒരു സ്ഥാനം ഉണ്ടായി. ഗുരുവിനെ പോലെ ഇതേ ആശയം പറഞ്ഞ ആരായാലും ശരി, അവർക്കെല്ലാം ഉണ്ടായി. ഗുരുവിന് മാത്രമല്ല, മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പലരും, ഇന്നും പലരും പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നില്ലേ, നാസ്തികന്മാർ പോലും അഹിംസയുടെ പ്രവാചകരായി വരുന്ന ഒരു കാലമാണെന്ന്. അപ്പോൾ ആസ്തികന്മാർ കൊല്ലാവൃതം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് കഴിക്കാത്തതല്ല, കിട്ടിയാലും കഴിക്കില്ല എന്നുകൊണ്ട് കൊല്ലാൻ വയ്യാതുകൊണ്ട്, അങ്ങനെ ഒരു നിലപാട്. അതാണ് ഗുരു പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.